ഒരു ചിത്രം കണ്ടിട്ട് ഒരു പക്ഷിക്ക് തോന്നി അത് ഒറിജിനൽ സാധനമാണ്, ഒരു എന്താണ് മുന്തിരിയാണെന്ന്. ഈ പക്ഷി എന്ത് ചെയ്തു? നേരെ ചെന്ന് നദി കൊത്തി വേഗത്തിൽ ചെന്ന്, ഒരു ക്യാൻവാസ് ഇങ്ങനെ ഇരിക്കുകയല്ല, അതിൽ ചെന്ന് പക്ഷി ചെന്ന് ആഞ്ഞു കൊത്തിയപ്പോ പക്ഷി ആ ക്യാൻവാസ് തട്ടി താഴെ വീണു. ഇപ്പോ ഒരു മുസ്ലിം പുരോഹിതൻ ഇത് കണ്ടുകൊണ്ട്, ഈ സംഭവം കണ്ടുകൊണ്ട് പറഞ്ഞു, ഈ പക്ഷിയെ ഇടിച്ച് താഴെയിട്ട ആ ചിത്രകാരനാണ്, ഈ ചിത്രം വരച്ചു നരകത്തിൽ പോകും. അതുകൊണ്ട് ഈ ചിത്രം വരയ്ക്കുന്നത് ഹറാമാണ്. അവർക്ക് പല സന്ദർഭങ്ങളും പലർക്കും ചിത്രം, സംഗീതം ഇങ്ങനെയുള്ള കലകളൊക്കെ അവർ ചിലർക്ക് അല്ലാന്നും പറയുന്നുണ്ട്. അപ്പൊ അത് ഹറാമായി പറയുന്നതാണ്. സംഗീതത്തെയും പറയുന്നു, സൂഫികൾ സംഗീതത്തിന്റെ വലിയ ആരാധകരാണ്. അവര് സംഗീതത്തിലൂടെയാണ് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നതും എല്ലാം. സുന്നിഹക്ക് അത് വലിയ വിരോധമാണ്, അതിനെതിരായിട്ട് അവര് സംസാരിക്കും കലകളോടല്ല. നരകത്തിൽ പോകുന്ന വെച്ചാ ഇത് പറഞ്ഞിരിക്കുന്ന ആര്? ഹെഗല് പറഞ്ഞിരിക്കുന്നതാണ്, ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ആള് സാധാരണ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ പറയും, നീ നരകത്തിൽ പോകൂടാ എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടും എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ ഈ നരകമെന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ടെന്നോ പോകുമെന്നും ഈ പറയുന്ന ആണ് വിശ്വാസമൊന്നും ഇല്ലെങ്കിലും അത് പറയാം, നിനക്ക് നരകവാസമാണെന്നൊക്കെ പറയും. ഇതങ്ങനെയല്ല, ഇത് പറയുന്നത് നരകം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. മരിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പോകും, പഴയ കാഴ്ചപ്പാട്. അതൊന്ന്, അതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യം ഉണ്ട്. യാഥാർത്ഥ്യം എന്താണ്? ഒരു ചിത്രം വരച്ചു വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സത്യം പോലെ തോന്നും. അത് മനുഷ്യർക്കും തോന്നും, മൃഗങ്ങൾക്കും തോന്നും, പ്രതിബിംബം കണ്ടാലും തോന്നും. ഗ്ലാസ്സിൽ നോക്കിയിട്ട് പട്ടി വരയ്ക്കും, അതിനകത്ത് ആളുണ്ടെന്ന് വിചാരിച്ചു. സിംഹത്തിന്റെയും മുയലിന്റെയും കഥ കേട്ടിട്ടില്ലേ? കിണറ്റിലെടുത്ത് ചാടിയ സിംഹം. പ്രതിബിംബ സത്യം എന്ന് വിചാരിക്കുന്നത് സർപ്പത്തെ നല്ല രീതി വരച്ചു വെച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പേടി, കുട്ടികൾ ഭയന്നു, പിന്നെ മുതിർന്നവരും ഭയക്കും. അത് ഏത് സാഹചര്യത്തിലാണ് പ്രദർശിപ്പിക്കുന്നതൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങളൊരു അടഞ്ഞുകിടക്കുന്ന ഒരു വീട്ടിന്റെ അകത്ത് കയറി ചെല്ലുന്നു, ശരിയായ ലൈറ്റൊന്നുമില്ല, ആള് താമസമില്ല, ഒരു നല്ലൊരു ചിത്രം, പാമ്പിന്റെ ചിത്രം കണ്ടു കഴിഞ്ഞാ പേടിച്ചു പോകും, പാമ്പാണെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ചിത്രത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, സത്യം ഒന്ന് തോന്നിപ്പിക്കും. അതാണ് ഇത് ചിത്രകാരന്റെ കുഴപ്പമല്ല, പക്ഷിയുടെ പ്രശ്നമല്ല. പിന്നെ ഈ ശപിച്ചത് എന്താണോ, ശപിച്ചയാളിന്റെ ബോധമില്ലായ്മയാണ് എന്നുണ്ട്. അയാൾക്ക് എന്താണ് ബോധമില്ലായ്മ എന്ന് പറയുന്നത്? അനുചരിക്കുന്ന നരകം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും അവിടെ പോകുമെന്നുള്ളൊരു വിശ്വാസം. അത് സ്വർഗത്ത് പോകുമെന്ന് പറയുന്നവരുള്ളൊരു ഭയങ്കര അബദ്ധമാണ് മനുഷ്യൻ. പക്ഷേ അത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? മനുഷ്യ സാറിന് വിശ്വസിക്കാൻ നിർബന്ധിതമായി തീരുന്നത് മറ്റൊരു സ്ഥലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എവിടെ വിശ്വാസം വരുന്നത്? നമുക്ക് ശരിയായ ബോധ്യമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിലും അല്ലെങ്കിൽ ആധ്യാത്മികമായ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നത് സുതാര്യത എന്ന് പറയുന്നു, ട്രാൻസ്പേരൻസി എന്ന് പറയും. അതെവിടെയെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കും. മനുഷ്യന്റെ മനസ്സിന്റെ സ്വഭാവമാണ്. സ്വർഗമെന്നോ നരകമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു സുതാര്യതയും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുമെങ്കിൽ അതിലെല്ലാം നമുക്കൊരു വ്യക്തതയുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നിടത്ത് മനസ്സുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതിനും ഒരു വ്യക്തതയുണ്ട്. ഇത് രണ്ടും അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതിനാണ് സുതാര്യത ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. ആ സുതാര്യത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മനുഷ്യനവിടെ വിശ്വസിക്കാൻ നിർബന്ധിതാണ് എത്തി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യില് ഇപ്പൊ എത്ര കാശുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വലിയ കാറിലൊക്കെ സഞ്ചരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് രണ്ടു തരത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒന്നിൽ നിങ്ങൾക്ക് കരുതാൻ എന്താണ്? എന്റെ ഒരുപാട് കാശുണ്ട്. അതെ, എന്തുകൊണ്ട്? എന്റെ കാശെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുതാര്യമല്ല, എന്റെ സാമ്പത്തികം. അപ്പൊ നിങ്ങൾ വിശ്വസിക്കും എന്താണ്? ഞാൻ വലിയ കാശുകാരനാണ്. ഞാൻ ഈ കാറിലൊക്കെ കയറി നടക്കുന്നത് കാണുമ്പോൾ അസൂയുള്ളവരുണ്ട്. അവർ പറയും, ഇയാളെ ഒരു എന്താണ് ഗീരവിത്തുമില്ല, ആരുടെ കാറും കൊണ്ട് ഇങ്ങനെ ഷൈൻ ചെയ്യണം? ഒന്നും ഉണ്ടായിട്ടില്ല, ദരിദ്രവാസിയാണ്. രണ്ടഭിപ്രായം വരുന്ന എന്തുകൊണ്ട് എന്ന് വെച്ചാ വാസ്തവം അറിയത്തില്ല അത്. പക്ഷെ എന്തോ ഉണ്ടെന്നറിയാം, എന്തോ സംഭവമുണ്ട്. പക്ഷെ അവിടെ സുതാര്യമില്ല സംഗതി. സുതാര്യമില്ലാതിരുന്ന നമ്മൾ രണ്ടു തരത്തിലും വിശ്വസിക്കും. കാശുള്ളവനെന്ന് വിശ്വസിക്കും, വേറൊരാള് കാശില്ലാത്തവനെന്ന് വിശ്വസിക്കും. അപ്പൊ സുതാര്യമായ എല്ലാത്തിടത്തും നമ്മൾ വിശ്വസിക്കും. ഏതെങ്കിലും ഒരു സൈഡ് വിശ്വസിക്കും. വിശ്വാസം, ഏത് വിശ്വാസം നിങ്ങൾ എടുത്തു നോക്കുക, എവിടെയാണെങ്കിലും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയാളൊരു വലിയ ആളാണ്, പുള്ളിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. എപ്പോ? നമുക്കറിയില്ല. അയാള് സുതാര്യമുണ്ട് അല്ല, അയാളത്ര ആള് ശരിയല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? പുള്ളി സുതാര്യത ഇല്ലാത്തതുകൊണ്ടാണ്. മറിച്ച് ആളുമായിട്ട് നമ്മളൊരു ഇടപാട് നടത്തുമ്പോ നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്തായി? നമ്മൾ ബോധ്യപ്പെടുകയാണ്, എന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, യാഥാർത്ഥ്യത്തെ അറിയുന്നു. അതുവരെ നമ്മൾ വിശ്വസിക്കും. അപ്പൊ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം ഇതാണ്. മനുഷ്യരെല്ലാം അങ്ങനെയാണ്. ശരി, സ്വർഗവും നരകവും ഇതിനെ കുറിച്ച് ഇത്രയും തർക്കം നടക്കുന്ന എന്തുകൊണ്ട്? കാരണം ഇത് ആർക്കും ഇത് സംഗതി വ്യക്തമല്ല. സ്വർഗമുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാർ ഉണ്ട്, നരകമുണ്ടോ ഉണ്ട്. ഇതാരാ പറയുന്നത്? സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഉറപ്പിച്ച് പറയുന്നവര് പുരോഹിതന്മാരാ പറയും. എന്താ നിങ്ങളങ്ങനെ പറയാൻ കാരണം? നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ സ്വർഗത്തും നരകത്തും ഒന്നും പോയില്ല. ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാ നിങ്ങളുടെ കിതാബ്? ഖുർആനും ഖുർആൻ ബൈബിള് ഇതിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതുണ്ട്. അതുകൊണ്ട് എന്താ ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ കൃത്യമായി പള്ളി വരണം, പ്രാർത്ഥിക്കണം, ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം, അമ്പലം കെട്ടാനും പള്ളി കെട്ടാനും ഒക്കെ സംഭാവന ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ നേട്ടം ആർക്കാം? പുരോഹിതനും. അപ്പൊ പുരോഹിതന്റെ ഒരു ആവശ്യമാണ് സ്വർഗത്തെയും നരകത്തെയും നിലനിർത്തേണ്ടത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു, ക്രമേണ ഇവന് വ്യക്തമല്ലാത്തതുകൊണ്ട് ഇവൻ പ്രത്യേക പുരോഹിതം പറയുന്നു വിശ്വസിക്കും, പിന്നെ ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കും, അവസാനം അവൻ സ്വർഗത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടി ഇഹലോകത്ത് ജീവിക്കും. മരിക്കുന്നവരെ അവന് അതാണ്. അപ്പോ ഇത് വിശ്വാസമാണ്. ഇനി ആ വിശ്വസിക്കുന്ന ഒരാളെടുത്ത് ഇങ്ങനെയെന്ന് പറയുക, സ്വർഗം നിറവില്ല. അവൻ സർവശക്തിയും ഉപയോഗിച്ച്, അവന്റെ സർവബുദ്ധിയും ഉപയോഗിച്ച്, അവന്റെ സർവയുക്തി ഉപയോഗിച്ച് അവൻ സ്വർഗത്തിൽ നരകത്തിൽ സ്ഥാപിക്കും. നിങ്ങൾക്ക് അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവന് ഒരുപാട് തെളിവുകൾ നിരത്തുന്നുണ്ട്, ഇന്ന ഇന്ന കാരണങ്ങളുണ്ട്, അതാണ് ഇതാണ്. അപ്പൊ അവൻ സ്വർഗത്തിൽ നരകത്തിൽ സ്ഥാപിക്കും, അവൻ പറയുന്ന ഗ്രന്ഥത്തെ സമർത്ഥിക്കും. അതിനൊക്കെ അവന് ഒരുപാട് യുക്തികൾ ഉപയോഗിക്കും. സാധാരണക്കാരന് പിന്നെ അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. വേണമെങ്കിൽ അവൻ സയൻസ് ഉപയോഗിക്കും, സയൻസ് ഉപയോഗിച്ച് സ്വർഗത്തെ സ്ഥാപിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവന് മരണം വരെ ഇതിൽ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ ബോധ്യപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കില്ല. പക്ഷെ അവൻ ഇത് തന്റെ വിശ്വാസമാണോ അതോ ബോധ്യമാണോ എന്ന് അവന് തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. താൻ ശരിക്കും ബോധ്യപ്പെട്ടിട്ടാണോ ഈ സ്വർഗത്ത് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്, അതവന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അവന് ഈ വിശ്വാസവും ബോധ്യപ്പെടലും തമ്മിലുള്ള അതിർവരമ്പ് അവൻ ഒരിക്കലും തെളിയത്തില്ല. അവൻ വിശ്വാസത്തെയാണ് ബോധ്യപ്പെടലെന്ന് ധരിച്ചിരിക്കുന്നത്. അവൻ പറയും, എനിക്ക് നല്ല ഉറപ്പാണ്, എന്ത് സ്വർഗത്ത് പോകാമെന്ന്, സ്വർഗം അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസവും ബോധ്യപ്പെടലും തിരിച്ചറിയാത്തതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ബോംബ് കെട്ടിവെച്ചിട്ട് സ്വയം പൊട്ടിച്ച് മരിച്ച് ഒരുപാട് പേരെ കൊന്നിട്ട് ഇവൻ വിശ്വസിക്കുന്ന എന്താണോ അവന്റെ വിശ്വാസമാണത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മരിച്ച് സ്വർഗത്ത് ചെല്ലും. അതുപോലെ ഒരുപാട് ആടിനെയും പ്രാണികളൊക്കെ കഴുത്തറുത്ത് കൊല്ലുന്നു, എന്നിട്ട് അവൻ വിശ്വസിക്കുന്നത് എന്താണ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാം. ഇനി ചിലരെ എന്ത് ചെയ്യുന്നു, പട്ടിണി കിടക്കുന്നു, നിലവിളിക്കുന്നു, ചിലർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് സ്വർഗത്ത് പോകാന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു, ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, പുണ്യം കെട്ട് സ്വർഗത്ത് പോകും. ആ വിശ്വാസം കൊണ്ട് നല്ല കാര്യവും മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അത് കുറച്ചു പേരേ ഉള്ളൂ. കൂടുതൽ പേരും ഈ ദാനധർമ്മങ്ങൾ ചെയ്യാന്ന് പറയുന്നത് എന്താണോ, അതൊരു വലിയ നല്ല കാര്യം എന്ന് നമ്മൾ വിചാരിക്കും പോലെയല്ല. നമ്മൾ വിചാരിക്കും ആ സ്വർഗത്ത് പോകാന്ന് വിചാരിച്ചവൻ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ ദാനധർമ്മങ്ങളൊക്കെ ആർക്കാ ചെയ്യുന്നത്, പുരോഹിതനാ ചെയ്യുന്നത്. പുരോഹിതനു വേണ്ടിയാണ് ഇത് കൂടുതലും ചെയ്യുന്നു പോകുന്ന പുരോഹിതന്റെ കയ്യില. പുരോഹിതനാണ് അത് എത്തിച്ചേരുന്നത്. അപ്പൊ ഈ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പുരോഹിതനാണ്. എന്നിട്ട് പറയാതെ ഉത്തമമായ സൽപാത്രത്തിലെ ചെയ്യാം. സൽപാത്രം ആരാണ്? പുരോഹിതനാണ്. അതിന് നമ്മുടെ പുരാണങ്ങളൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. ഒരാളെന്ത് ചെയ്തു, ഒരുത്തൻ വന്ന് ഭിക്ഷയായിച്ചപ്പോ അവന് ചില്ലിക്കാശ് കൊടുത്തു. അവൻ ആ കാശും കൊണ്ടുപോയി ഒരു ചൂണ്ട വാങ്ങി. ചൂണ്ട വാങ്ങിയിട്ട് അവൻ എന്ത് ചെയ്തു, മീൻ പിടിച്ചു. മീൻ പിടിച്ച് ഒരു മീൻ ചത്തുപോയി. ഇവൻ എന്ത് ചെയ്തു, മരിച്ചു കഴിഞ്ഞപ്പോ ഇവനെ നരകത്തി കൊണ്ടിട്ടു. ചോദിച്ചെന്താണ്, നീ ദാനം ചെയ്താണ് പ്രശ്നം, എന്തുകൊണ്ട് നിന്റെ ദാനം കൊണ്ട് അവൻ എന്ത് ചെയ്തു, ചൂണ്ട വാങ്ങിച്ചു. ചൂണ്ട വാങ്ങിച്ചിട്ട് മീൻ പിടിച്ച്, മീൻ പിടിച്ചിട്ട് മീനിനെ കൊന്നതിന്റെ പാപമായിട്ടാണ് നിന്നെ നരകത്തി കൊണ്ടിട്ടു. ഇതാരാ ഇവനെ പഠിപ്പിക്കുന്നത്, പുരോഹിതൻ? എന്തുകൊണ്ട്? അവന് വേറെ ഈ കാശുകൊണ്ട് വേറെ ഒന്നും ചെയ്യാന്ന് വരുത്തിയില്ല. പാവമാണ്, ആഹാരം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ പോയി മീൻ പിടിച്ചത്. മീൻ പിടിച്ചിട്ട് അവന്റെ വിശപ്പടക്കിയത്. അവരൊന്നും അങ്ങനെയുള്ളവന് കൊടുക്കരുത്, കഷ്ടപ്പെടുന്നവന് കൊടുക്കരുത്. പിന്നെ സൽപാത്രത്തിൽ കൊടുക്കണം. സൽപാത്രം ആരാണ്? മീൻ പിടിക്കാത്തവർ. എന്നിട്ട് അവനെന്താ ചെയ്യുന്നത്? അവനവനെ സ്വർഗത്ത് കൊണ്ടുപോകാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ആട്ടിനെ അറക്കും. അതൊരു പ്രശ്നമില്ല, ആട്ടിനെ അറത്താണ്, മീൻ പിടിച്ചെടുത്താണ് കിടപ്പ്. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ലോക ജനസംഖ്യയിലെ ബഹുഭൂരിപക്ഷം ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ്. മതങ്ങളെല്ലാം മനുഷ്യനെ ഇതാ പഠിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അവനെ വിശ്വസിപ്പിക്കുകയും അവനെ കൊണ്ട് ചെയ്യുകയും ചെയ്യും. ഇത് മറുസൈഡ് എന്താണോ, ഇവിടെയൊക്കെ എന്തുകൊണ്ട് അവൻ വിശ്വസിക്കാൻ വരുന്നു? അവിടെ ഇവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാൻ പറ്റില്ല, ഇതൊന്നും സ്വർഗവും നരകവും. അതുകൊണ്ട് അവനും പറഞ്ഞ് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവ്യക്തമായിട്ടേ പറയത്തു. അവ്യക്തമായി പറയുമ്പോൾ അവൻ വിശ്വസിക്കാൻ നിർബന്ധിതനായിത്തീരും. നിർബന്ധിതനായി തീരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിലും നരകത്തിലും എവിടെയെങ്കിലും പോകുന്നവൻ ഉറപ്പ് വരും. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കും. ഇതിന്റെ ബെനിഫിറ്റ് എല്ലാം ആർക്കാണോ? പുരോഹിതനാണ് ബെനിഫിറ്റ്. ഇത് പറയും അങ്ങനെ സ്വർഗം നരകങ്ങളെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് മനുഷ്യനെ നന്നാക്കും. മനുഷ്യനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പുരോഹിതന്റെ എന്താണോ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അധികാരത്തിന് വേണ്ടി സാമാന്യ ജനങ്ങളെ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ സാമാന്യ ജനത്തിന് ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവും നമ്മുടെ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അത് ഇത്രയേ ഉള്ളൂ. അത് ഈ ഒരു മനുഷ്യന്റെ പ്രവൃത്തി കണ്ടിട്ട് അവന്റെ നല്ല പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അവനെ കാറ്റഗറൈസ് ചെയ്യണം. ഇവൻ എ മനസ്സിലായോ? പിന്നെ ഒരു മിഡിൽ, കുറച്ച് നല്ലതും ചെയ്യുന്നുണ്ട് ചീത്തയും ചെയ്യുന്നുണ്ട്, അവന് വേറൊരു കാറ്റഗറിപ്പെടുത്തുന്നതാണ് ബി. പിന്നെ ഏറ്റവും മോശമായും അവന് ശരിയാക്കാൻ പറ്റുന്നില്ല, അവന് സി എന്നൊരു കാറ്റഗറിപ്പെടുത്തും. മനസ്സിലായോ? പഴയകാലത്ത് എ ബി സി എന്ന് പറയുന്ന ഈ മൂന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എക്ക് എന്ത് പറഞ്ഞു? സത്വം. ബിക്ക് എന്ത് പറഞ്ഞു? രജസ്. സിക്ക് എന്ത് പറഞ്ഞു? തമസ്. ഇത്രയേ ഉള്ളൂ സംഗതി, ഇത്രയേ ഉള്ളൂ. ഇത് പ്രത്യക്ഷമായി പുറമേ കാണുന്ന മനുഷ്യന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് അവനെ വിഭജിക്കുന്നതാണ്. അതൊരു വാസമാണല്ലോ. കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടാവും, അവരെയൊക്കെ ഒരു വിഭാഗത്തിൽപ്പെടുത്തി. മറ്റൊരു വിഭാഗമുണ്ട്, അവരെ മറ്റൊരു വിഭാഗത്തിൽപ്പെടുത്തി. മറ്റൊരു അത് എ ബി സി എന്ന് പറഞ്ഞാലും സത്വം രേസ തമസ് എന്ന് പറഞ്ഞാലും വസ്തുനിഷ്ഠമായാണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് വ്യത്യാസമൊന്നും. അതെന്താ വ്യത്യാസം? പിന്നെ നിങ്ങൾ പറയുന്ന എന്താണോ ഇതിന്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ സത്വം എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. ഈ സത്വം എന്ന് പറയുന്ന ഗുണം നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഒരു വ്യക്തിയിൽ. രജസ് എന്ന് പറയുന്ന ഗുണമുണ്ട്, അത് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. പിന്നെ തമസ് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ കാണുന്ന പ്രവൃത്തികളെ അവന്റെ ചിന്തയെ വാക്കിനെ എല്ലാം കണ്ടിട്ട് മനുഷ്യൻ ഊഹിക്കുകയാണ്, ഇവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അവന്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതിനൊരു പേര് കൊടുക്കുകയാണ്. എ എന്ന് പറയുന്നതിന് ഒരു എന്ന് പറഞ്ഞു സത്വം, ബി എന്ന് പറയുന്നതിന് ഒരു എന്ന് പറഞ്ഞു രജസ്, സി എന്ന് പറയുന്നതിന് ഒരു തമസ് എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്താണെങ്കിൽ മനുഷ്യൻ അങ്ങനെയൊക്കെയാണ് വേർതിരിക്കുന്നത്. പഴയ കാലത്ത് എന്ത് ചെയ്തു? ഇതിന്റെ പിന്നിൽ ഒരു സാധനം ഉണ്ട് എന്ന് ഊഹിച്ചിട്ട് അങ്ങനെ പേര് കൊടുത്തു. അപ്പോ ഇന്നാണെങ്കിൽ നമ്മളെന്ത് പറയും? എന്തുകൊണ്ടവൻ ഇങ്ങനെ ഇരിക്കുന്നു? നമ്മളതിന് പറയുന്ന ഉത്തരവ് എന്താണ്? അത് അവന്റെ നേച്ചറാണ് എന്ന് പറയും. എന്തുകൊണ്ടവൻ ഇങ്ങനെ ഇരിക്കുന്നു? എ നേച്ചർ, ബിയോ അതവന്റെ നേച്ചർ, സിയോ അതവന്റെ നേച്ചർ. നേച്ചറിനാണ് പണ്ട് ആൾക്കാർ എന്ന് പറഞ്ഞു പ്രകൃതി. മനസ്സിലായോ? ഇത് തന്നെ നേച്ചർ എന്ന് പറഞ്ഞു പ്രകൃതി എന്ന് പറഞ്ഞു. എ ബി സി എന്ന് പറയുന്നതിനെന്ത് പറഞ്ഞു? സത്വന്റെ രജസ് തമസ്. അത് നേച്ചർ എന്ന് പറയുന്നതിന്റെ വാസ്തവമാണ് പ്രകൃതി എന്ന് പറഞ്ഞത്. ആ സ്വഭാവം എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അത് അവന്റെ സ്വഭാവം. ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നു? അവന്റെ സ്വഭാവം. ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നു? അവന്റെ സ്വഭാവം. മറ്റുവനെങ്കിലും സ്വഭാവം എന്ന് വെച്ചാൽ അവനെ കുറിച്ച് കൂടുതലായെന്നോ ഒന്നും അറിയത്തില്ല പഴയ കാലത്ത്. മനസ്സിലായി? പഴയ കാലത്ത് ഇവനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയത്തില്ല. അപ്പൊ ഊഹിക്കുകയാണ് ഈ എ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നതിന് ഇവന്റെ പിന്നിൽ എന്തോ നല്ല സാധനമുണ്ട്. ബി അവന്റെ പിന്നിൽ അത്രയും നല്ലതല്ല. സി തീരെ മോശമാണ്. അതിന് കൊടുത്ത പേരുകളാണ് സത്വന്റെ രജസ്സും തമസ്. അപ്പൊ സത്വന്റെ രജസ്സും തമസ് എന്ന് പറയുന്ന മൂന്ന് പദാർത്ഥങ്ങൾ ഇതിന്റെ പിന്നിൽ വസ്തുത ഉണ്ടെന്ന് പറയുന്നത് ഒരു ഊഹത്തിലൂടെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അനുമാനിക്കുകയാണ്. ഇന്നാണെങ്കി എന്ത് പറയും? ഇന്നെന്ത് പറയും? ഒരു മൂന്ന് വ്യക്തികളെ എടുത്തിട്ട് അവൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട എന്ന് പറയും. അത് അവന്റെ ജീനാണെന്ന് പറയും. അപ്പൊ ഇതിനെ കുറിച്ച് പഴയകാലത്തെ മനുഷ്യന് അറിയില്ലായിരുന്നു. അപ്പൊ അവന്റെ ജീൻ അങ്ങനെ ഇരിക്കുന്നു. ഇയാളുടെ ജീൻ ഇങ്ങനെയാണ്, മറ്റവന്റെ ജീൻ ഇത് ഇങ്ങനെയാണ് എന്നിന്ന് പറയും. പണ്ട് ഊഹിച്ച് ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ പദാർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്താ ഉണ്ട്? അത് ശരിയാണ്. അതിന് പേര് കൊടുത്തത് ശരിയാണ്. അത് എന്താണെന്നൊന്ന് ധാരണയില്ലായിരുന്നു പഴയ കാലത്ത്. ഇന്നതിന് വ്യക്തമായ ധാരണയുണ്ട്. ഒരാളുടെ സ്വഭാവം എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു? അതിന്റെ പ്രധാന കാരണം അയാളുടെ ജീനാണ്. എന്തേ ജീനാണെന്ന് പറഞ്ഞു. ഇപ്പൊ അറിയാതെ വരുമ്പോഴാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നു. പറഞ്ഞത് ആദിമ പാപം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു. എന്തുകൊണ്ട്? ഒരു കഥ അവനറിയത്തില്ല എന്താ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തൊരു കഥയുണ്ടാക്കി. അതാണ് ആദിമ പാപം. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണോ ഈ പക്ഷിയെ ശപിച്ച കാര്യം പറഞ്ഞപ്പോ, അപ്പൊ അവിടെ രണ്ടു കാര്യങ്ങളുണ്ട്. നരകത്തിൽ പോകുന്നു എന്ന് പറഞ്ഞത് സ്വർഗ നരകങ്ങളൊന്നും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയല്ല. പിന്നെ അതിൽ വേറെ സത്യം ഉണ്ട്. എന്താണ്? ഈ മുന്തിരിങ്ങ സത്യമാണെന്ന് തോന്നും ശരിയായ ചിത്രകാരൻ വെച്ച്. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നത് ഒരു ഒരംശം അതാണ്. ശരിയായൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആ അത് സർപ്പമാണെന്ന് ചിലർക്കെങ്കിലും തോന്നാം. ഒരു സത്യബുദ്ധി വരും. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്ക് സത്യബുദ്ധി അത് ഈ വരുന്നത് കൊണ്ട് സത്യം അല്ല, അങ്ങനെ തോന്നുന്നു അതുകൊണ്ട് സത്യം, ആ തോന്നുന്നതുകൊണ്ട് സത്യമാണെന്ന് ധരിക്കാൻ പാടില്ല ആണ് പറഞ്ഞ വിദ്വാൻ. വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. എന്തറിയുന്നവൻ? ഇത് വാസ്തവത്തിലുള്ള സർപ്പമല്ല, ഇത് വെറും ഒരു പടമാണെന്ന് അറിയുന്നവനാണ് ഇവിടുത്തെ വിദ്വാൻ. ആ വിദ്വാൻ എന്ത് ചെയ്യുന്നു? ആ പടത്തെ കണ്ടിട്ട് അത് വാസ്തവ സത്യമല്ല, അസത്യമായ സത്യമാണെന്ന് അറിയുന്നു. അത് ബിംബവുമല്ല, പ്രതിബിംബവും അല്ല, അത് അസത്യമാണ് എന്നറിയുന്നു. അതുപോലെ ഇനി ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അറിയുന്ന വിദ്വാൻ അങ്ങനെയുണ്ടല്ലോ. പ്രപഞ്ച യാഥാർത്ഥ്യത്തെ അറിയുന്ന വിദ്വാൻ ഇവിടെ പറയുമ്പോൾ അത് ഇവിടെ പറയുന്നത് തത്വജ്ഞാനി. തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? അയാളും പ്രപഞ്ചത്തെ കണ്ടിട്ട് അറിയുന്നു ഇത് സത്യമല്ല, ഇത് വരച്ച ചിത്രം പോലെയാണ്. ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ഉദാഹരണം ഇവിടെ വ്യക്തമായും കാണിച്ചിരിക്കുന്നത് ഇത് വരച്ച ചിത്രം പോലെ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യമെന്ന് തോന്നിയാൽ കൂടിയും, അങ്ങനെ തോന്നണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ തോന്നിയാൽ കൂടിയും ഇത് അസത്യമാണ്. സാധാരണഗതി കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവന് കുട്ടികൾക്ക് അസത്യം തന്നെ തോന്നും. ഒരു ഭയക്കും കൊച്ചുകുട്ടികൾ നല്ലൊരു പടം കാണിച്ചു കഴിഞ്ഞാൽ, സർപ്പത്തിൻ്റെ പടം കാണിച്ചു കഴിഞ്ഞാൽ ഭയക്കും. ഇപ്പോൾ ടി വിയിലൊക്കെ സർപ്പത്തിൻ്റെ സർപ്പം മരുന്ന് കണ്ടാൽ മതി, അത് കണ്ടാൽ തന്നെ എന്ത് ചെയ്യും, കുട്ടികൾ ഭയന്നു. എന്തുകൊണ്ടാണ് വിചാരിക്കുക അത് ശരിയായിട്ടുള്ള സർപ്പമാണ്. സിനിമയിലെ പ്രേതത്തെ കണ്ടിട്ട് മുതിർന്നവർ വരെ ഭയക്കും, പിന്നെ എന്റെ കുട്ടികൾ. സിനിമയിലെ പ്രേതം എന്ന് പറയുന്നത് എന്താണോ, അത് കൃത്രിമമാണ് എന്ന് അറിയാം. അറിയുന്നതുവരെ അത് കാണാൻ തുടങ്ങുന്നതുവരെ സിനിമ ആണെന്നുള്ള ധാരണയിലാണ് കാണാൻ തുടങ്ങുന്നത്. ചെന്ന് കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം മറന്നു. സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ഈ സിനിമ ആണെന്നുള്ള ധാരണ പോയി, അതിന് അവൻ അറിയാതെ അവൻ്റെ ഒരു യാഥാർത്ഥ്യ ബുദ്ധി വരും. യാഥാർത്ഥ്യ ബുദ്ധി വന്നു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും, ആ അതിലെ പ്രേതത്തെയും ഭൂതത്തെയും യക്ഷിയെല്ലാം കണ്ട് ഭയന്ന് ഞെട്ടി ഇരുന്ന് വിറയ്ക്കും. പിന്നെ അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ അവന്റെ പ്രാണനും പോകും. കറണ്ട് വരാൻ പ്രാർത്ഥിക്കും, കാരണം അവന്റെ മനസ്സിലിപ്പോ പ്രേതമാണുള്ളത്, ശരിക്കുള്ള പ്രേതം. അവന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ അത് വെറും ഒരു ചിത്രമാണ് സിനിമ എന്ന് പറയുന്നത്. മുതിർന്ന മനുഷ്യൻ പോലും എന്ത് ചെയ്യുന്നു, അത് കണ്ട് ഭയന്നു പോകുന്നു. സത്യമാണെന്ന് കരുതിയിട്ടാണ്, സത്യത്വ ബുദ്ധി അവൻ അറിയാതെ വരുന്നു. സിനിമയിൽ എങ്ങനെയാണോ സത്യത്വ ബുദ്ധി വരുന്നത്, അതുപോലെ പ്രപഞ്ചത്തിലും മുതിർന്നവർക്കും സാധാരണ അറിവുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നവർക്കും എല്ലാവർക്കും എന്ത് വരുന്നു, സത്യത്വ ബുദ്ധി വരുന്നു. സത്യത്വ ബുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ആ വിഷയം എന്തോ അതനുസരിച്ച് നമ്മുടെ മനസ്സിൽ വികാരങ്ങളും ഉണ്ടാവും. സിനിമയില് മനസ്സിൽ കാമത്തെ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് കാണുന്നതെങ്കിൽ മനസ്സിൽ കാമം വരും. ഭയത്തെ ഉണ്ടാക്കുന്ന വിഷയമാണെങ്കിൽ എന്തുവരും, അവിടെ ഭയം ഉണ്ടാകും. മനസ്സിൽ ലജ്ജ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാണുകയാണെങ്കിൽ മനസ്സിൽ ലജ്ജ ഉണ്ടാവും. എല്ലാം സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും മനുഷ്യന്റെ മനസ്സിൽ ഈ വികാരങ്ങളെല്ലാം ഉണ്ടാവും. അതൊന്നും സത്യമല്ല. പക്ഷെ ആ കാണുന്ന സമയത്ത് അതിൽ എങ്ങനെയോ ഒരു സത്യത്വ ബുദ്ധി കടന്നു വരും. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ വിഷയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സത്യത്വ ബുദ്ധി വരും. വന്നു കഴിഞ്ഞാൽ അവിടെ കാമം വരും, ഭയം വരും, ലജ്ജ വരും, എല്ലാ വികാരങ്ങളും വരും. അത് അതിനൊരു സത്യത്വ ബുദ്ധി ആണ് അതിനൊരു പ്രധാനമായ കാരണം. പക്ഷെ അത് വരുന്നത് നമ്മൾ അറിയുന്നില്ല, അത് യഥാർത്ഥമാണ് എന്ന് തോന്നുന്നുകൊണ്ടാണ്. ഇപ്പോൾ പടമാണെന്ന് നല്ലവണ്ണം തിരിച്ചറിഞ്ഞു, സത്യത്വ ബുദ്ധി വരുന്നില്ല. നമുക്ക് പാമ്പിനെ കണ്ട ഭയം വരത്തില്ല, ഉറപ്പാണ്. പക്ഷെ ഏത് സമയവും അതിലേക്കൊരു സത്യത്വ ബുദ്ധി കടന്നു വരാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സർപ്പത്തിൽ. മനസ്സിൽ കാമത്തെ ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ് മുമ്പേരിക്കുകയാണെങ്കിൽ അത് ഒരു ചിത്രമായി അയാൾ ധരിക്കുകയും അതിലൊരു അയാളുടെ മനസ്സിൽ യാതൊരു സത്യത്വ ബുദ്ധിയും ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ അയാളിൽ മനസ്സിൽ കാമം വരത്തില്ല. പക്ഷെ അയാളുടെ അറിയാതെ മനസ്സിൽ ഒരു സത്യത്വ ബുദ്ധി വന്നു കഴിഞ്ഞാൽ അതിന് മനസ്സിൽ കാമം വരും, ഉറപ്പായിട്ടും. നമ്മള് ഇത് നിത്യാണെന്നും പറയും, എന്നാൽ ഇത് സത്യത്തിൽ നിന്നുണ്ടായ വിശ്വസ്യ അമരസ്ഥിത്താണെന്നും പറയും. ചിലപ്പോ അത് എങ്ങനെ നമ്മൾ ലോകത്ത് മാത്രമാണുള്ളത് അതിപ്പോ പറഞ്ഞില്ലേ, അതിനാണ് ഈ സിനിമയുടെ ഉദാഹരണം പറഞ്ഞത്. സിനിമയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് കാണാൻ പോയിരിക്കുന്നത്. പക്ഷെ ഏതോ ഏതോ സമയങ്ങളിൽ എന്ത് വരുന്നു, നമ്മുടെ മനസ്സിൽ ഒരു യാഥാർത്ഥ്യ ബോധം വരുന്നു. അത് നമ്മളോട് ചോദിച്ചിട്ടല്ല വരുന്നു, നമ്മളറിയാതെ തന്നെ എന്ത് വരുന്നു, യാഥാർത്ഥ്യം വരുന്നു, സത്യമാണെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരുന്നു. ആ വരുന്ന സമയം നമ്മൾ തിരിച്ചറിയുന്നില്ല, പക്ഷെ അതിന്റെ അനന്തരഫലമായി എന്ത് വരുന്നു, ഉള്ളിൽ വികാരങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നൊക്കെ മനസ്സിലാക്കി വെച്ചു, അങ്ങനെ മനസ്സിലാക്കി വെച്ച് അത് മനസ്സിലാക്കുന്ന എങ്ങനെ, താത്വികമായി മനസ്സിലാക്കും, നമ്മൾ വിചാരം ചെയ്ത് മനസ്സിലാക്കും, ചിന്താപരമായി മനസ്സിലാക്കുകയാണ്. ചിന്താപരമായി അതൊക്കെ മനസ്സിലാക്കി ധരിച്ചു വെച്ചു, പക്ഷെ വാസ്തവത്തിലുള്ള പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് ഈ ചിന്താപരമായി ധരിച്ച് മറന്നു പോകും. വാസ്തവത്തെ വാസ്തവമായി തന്നെ കാണും, സിനിമ പോലെയാണ്. വാസ്തവമായി കാണുമ്പോൾ മനസ്സിലെന്ത് വരും, നമ്മൾ കാണുന്ന വിഷയങ്ങൾക്കനുസരിച്ചുള്ള വികാരങ്ങളെല്ലാം വരും. മിത്രത്തെ കണ്ടാൽ നമുക്ക് സ്നേഹം വരുന്നില്ല, ബാക്കിയെല്ലാം പോട്ടെ, ഇതെല്ലാം അസത്യമാണെന്നൊക്കെ മനസ്സിൽ നല്ലവണ്ണം ചിന്തിച്ചു വെച്ചു. മിത്രത്തെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും, ഹായ്, ഒരു ചെറിയ സന്തോഷമൊക്കെ വരും മനസ്സിൽ. എന്തുവരും, മിത്രഭാവം വരും. ശത്രുവിനെ കണ്ടാലോ, കണ്ടില്ല എന്ന് കഴിഞ്ഞു പോകാം, നമ്മൾ കണ്ടില്ല അങ്ങനെ ഒരാൾ, കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകും. ഈ നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്, ശത്രുവും മിത്രയും രണ്ടും അസത്യമാണ്, ഇതൊക്കെ അസത്യമാണ്, സമമാണ്, ഇതൊക്കെ നമ്മൾ ധരിച്ചു വച്ചിരുന്നാലും ഇതൊക്കെ ആശയമാണ് നമ്മൾ ധരിക്കുന്നത്, മനസ്സിലായോ. നമ്മളിതെല്ലാം ധരിക്കുന്നത് എന്താണ്, ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ധരിക്കുന്നതെല്ലാം ആശയങ്ങളാണ്. ആശയം എന്ന് വെച്ചാൽ അമൂർത്തങ്ങളായ ആശയങ്ങളാണ്, ആശയങ്ങൾ അമൂർത്തങ്ങളാണ്. പക്ഷേ പ്രപഞ്ചം എന്ന് പറയുന്നതോ അമൂർത്തമല്ല, പിന്നെയോ അത് മൂർത്തമാണ്, മനസ്സിലായോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അമൂർത്തങ്ങളായ ആശയങ്ങൾ ഇരിക്കുന്നു, നമ്മുടെ മുമ്പിൽ മൂർത്തമായ പ്രപഞ്ചം ഇരിക്കുന്നു. നമ്മളെ മനസ്സെങ്ങോട്ട് പോകും, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അമൂർത്തങ്ങളായ ആശയങ്ങൾ, മുമ്പിൽ നിൽക്കുന്നത് മൂർത്തമായ പ്രപഞ്ചം, മനസ്സെങ്ങോട്ടാണ് പോകുന്നത്. മനസ്സിന്റെ സ്വഭാവം എന്താണ്, അങ്ങോട്ട് ഇങ്ങനെ പോകും. പിന്നെ വഴി പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാമിയാരാണ് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മനസ്സെന്തോട്ട്, ഇത് മനസ്സിന്റെ ഒരു നേച്ചറാണ്, മനസ്സിന്റെ ഒരു നേച്ചർ അതാണ്. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരുപാട് അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ എന്താണ്, യോഗം അനുഷ്ഠിക്കുന്നു, സമാധി ചിന്തിക്കുന്നു, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മൂർത്തമായ പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ വരരുത്. നിങ്ങള് ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ച് ഇങ്ങനെ ഇരുന്ന് സമാധിയിലെത്തിയ അങ്ങനെ ഒരാൾക്ക് എത്താൻ കഴിഞ്ഞാൽ പിന്നെ മുമ്പിൽ ഇല്ലല്ലോ. പക്ഷെ ഇത് എത്താൻ പറ്റില്ല എന്തുകൊണ്ട്, കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴും മനസ്സിലൂടെ മൂർത്തമായ പ്രപഞ്ചം വീണ്ടും കിടന്നു വരും, കണ്ണു തുറന്ന് കാണുന്നില്ല, പക്ഷെ എന്ത് വരുന്നു, വീണ്ടും മനസ്സിലേക്ക് പ്രപഞ്ചം കടന്നു വരും. അപ്പോൾ പിന്നെ അതിനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം, സമാധി പോകണം. അത് സമാധി പോകാൻ എന്താണ്, ഇതാണ് തടസ്സം. അപ്പോൾ സമാധി എന്ന് പറയുന്നത് ഒരു നിവാസപ്പനം പോലെ ഇരിക്കും, വീണ്ടും കണ്ണു തുറന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് തന്നെ വരും, പ്രപഞ്ചം തന്നെ വരും. അപ്പോൾ ഫലത്തിൽ എന്ത് വരും, ഒരു ആന്തരികമായ സംഘർഷം നടക്കും, ആശയം ഒന്ന് വാസ്തവവും അങ്ങനെ അതും നടക്കും. അതൊക്കെയാണ് സാധാരണഗതി സംഭവിക്കുന്നത്. അപ്പോൾ അമൂർത്തങ്ങളായ ആശയങ്ങളെ കൊണ്ട് മൂർത്തമായ പ്രപഞ്ചത്തെ നമുക്ക് നേരിടാൻ പറ്റില്ല, കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, പ്രയാസമാണ്. പിന്നെ അതിൽ പിന്നെ വരുന്ന ഒരു വിശേഷത എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ അയാളുടെ മനസ്സ് ഇതിനൊക്കെ എത്ര അനുകൂലമാണെന്നുള്ളതാണ് അതൊരു പ്രധാന ഘടകമാണ്. മനസ്സ് അയാളുടെ വിചാരങ്ങൾക്കൊക്കെ അനുകൂലമാണെങ്കിൽ അയാൾക്ക് കുറെയൊക്കെ സാധിക്കും. മനസ്സതിന് അനുകൂലമല്ലെങ്കിൽ, മനസ്സ് പ്രപഞ്ചത്തിനാണ് അനുകൂലമെങ്കിൽ പ്രപഞ്ചത്തിനനുസരിച്ച്, മനസ്സ് നമ്മുടെ ചിന്തകൾക്ക് അനുകൂലമാണെങ്കിൽ മനസ്സ് കുറച്ച് ഒതുങ്ങിയിരിക്കും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നിനും ഈ പ്രപഞ്ചത്തെയോ മനസ്സിനോ വഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അതാതിൻ്റെ സ്വഭാവമാണ്, സ്വഭാവങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിനെ അതിജീവിക്കുന്നതിന് മനുഷ്യൻ പല ഉപായങ്ങളും പഴയ കാലത്ത് സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അതാണ് പഴയ കാലത്ത് ഗുഹയിൽ പോയിരുന്നു, മനുഷ്യരെയൊന്നും കാണാതെ അങ്ങനെ പോയിരുന്നു. അങ്ങനെയൊക്കെ പല പല വിദ്യകളും നോക്കിയിട്ടുണ്ട്. കഞ്ചാവ് കടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോകുന്ന ഒരു ഉറപ്പുമില്ല. കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൊള്ളയടിക്കണമെന്നാണ് തോന്നുകയാണെങ്കിൽ, അവൻ ആരെങ്കിലും പീഡിപ്പിക്കണമെന്ന് ഞാൻ അത് ചെയ്യും, മനസ്സിൽ തോന്നുന്ന ചെയ്യും. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ നമ്മളിൽ നിന്ന് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണത്തെ എടുത്തു മാറ്റുന്നതാണ്. ആ അത് എടുത്തു മാറ്റുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, എന്ത് പ്രവർത്തിക്കും, അവൻ അവനിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ടൊന്നും അവന്. പിന്നെ കഞ്ചാവ് സമാധി എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് അവനൊന്നും അറിയാതിരിക്കും, പുറമെയുള്ള കാര്യം കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അവൻ സാധാരണ രീതി ലോകത്തിലേക്ക് വരുമ്പോൾ അവനും അവൻ്റെ മനസ്സിൽ വീണ്ടും ആ കഞ്ചാവ് വേണമെന്നുള്ള ഇത് വരും. വീണ്ടും അവൻ കഴിക്കും. അങ്ങനെ കഴിച്ച് കഴിച്ച് എന്ത് ചെയ്യുന്നു, അവൻ്റെ മനസ്സ് പൂർണ്ണമായോ അവൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പോഴാണ് അവർ കൊള്ളയ്ക്കും കൊലയ്ക്കും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് അതുകൊണ്ടൊന്നും ഒരിക്കലും മനുഷ്യന് ഒരു തരത്തിലുള്ള മാനസിക നിയന്ത്രണവും ഉണ്ടാകത്തില്ല. ഈ മാനസിക നിയന്ത്രണം എന്ന് പറയുന്ന ഇതാണ്. അത് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവൻ പ്രപഞ്ചത്തം മാറുന്ന കുറച്ച് സമയം ഇരിക്കും. ഏത് ലഹരി വസ്തു അത് സ്ഥിരമായി അവന് ഉപയോഗിക്കാനുള്ള പ്രേരണയുണ്ടാകും, അഡിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് അവനെ പൂർണ്ണമായും അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരിക്കലും അത് അത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ആദ്യം അവിടുത്തെ കാര്യം പറയാം, വടക്കേ ഇന്ത്യയിൽ. വടക്കേ ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കാട എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ പണ്ട് യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു ചാവേറുകളാണ്, ചാവേർപ്പടയാണ് ഈ അക്കാട എന്ന് പറയുന്നത്. പിന്നെ അന്ന് ഈ മുസ്ലിം ആക്രമണം ആ സമയത്തൊക്കെ അവരുടെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അത് പോയി, അതിൻ്റെ മൊത്തം സെറ്റപ്പ് നോക്കിയാൽ അത് മിലിറ്ററി സെറ്റപ്പാണ്, മനസ്സിലായി. അവിടുത്തെ ഒരു പ്രധാനി പറയുന്ന കൊത്തുവാളെന്നാണ്, കൊത്തുവാളെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇൻസ്പെക്ടർ എന്നാണ്, മനസ്സിലായി. ഇപ്പോൾ മണ്ഡലേശ്വർ എന്ന് വെച്ചാൽ എന്താണ്, എസ് പി ജില്ലാ സൂപ്രണ്ട് എന്നാണ്, മനസ്സിലായി. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് മൊത്തം മിലിറ്ററി സെറ്റപ്പാണ്. അപ്പം ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങനെ ഒരു പണി, എല്ലാം അവിടെ ഈ അഖാഡുകൾ, പഴയ അഖാഡുകൾ പോയി, അത് ആയുധപ്പുരകളാണ്. അതിൻ്റെ അകത്ത് മുഴുവൻ ആയുധങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആയുധം എന്ന് വെച്ചാൽ പണ്ടത്തെ കത്തിയും കുന്തും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ കാലം മാറി അവർക്ക് ഇതൊന്നും ഒരു ഇത് ഇങ്ങനെ ജോലിയില്ലാതെയായി, അതിനുവേണ്ടി റിക്രൂട്ട് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്തു, കുറച്ചുപേരൊക്കെ ഇങ്ങനെ ശാസ്ത്രമൊക്കെ പഠിക്കാനും അങ്ങനെയൊക്കെ തിരിഞ്ഞ്. ഒത്തിരി പേർക്ക് അതിനൊന്നും താല്പര്യമില്ല. ഇവർക്ക് അന്ന് അത്ത കാലത്ത് കരമൊഴിവായി ഒരുപാട് ഭൂമി എല്ലാം കൊടുത്ത്, ഇത് ഒരു പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് നെല്ലും ഗോതമ്പൊക്കെ വരും. അപ്പോൾ പിന്നെ ഇവരുടെ മുമ്പിൽ ജീവിതം എന്ന് പറയുന്നത് എന്താണോ, ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ക്രമേണ ഒരു ലഹരിയിലൊക്കെ മാറി, ലഹരി ഉപയോഗിക്കുക അങ്ങനെയൊക്കെ. കാരണം ഒരു ഫ്രസ്ട്രേഷൻ വരും ജീവിതത്തിൽ. അപ്പോൾ ഈ ലഹരി അങ്ങനെയുള്ളവരാണ് ഈ ലഹരിയിലൊക്കെ അഭയം തേടുന്നത്. ഇവർ കുറേ പേര് ലഹരിയിലേക്കൊക്കെ തിരിഞ്ഞു. അപ്പൊ ഇവരുടെ വേഷവിധാനങ്ങളൊക്കെ ആധ്യാത്മികമാണ്. ഇപ്പൊ ലഹരിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യും, എന്താണ് ഇങ്ങനെ ഉള്ള ആൾക്കാർ ലഹരിയിലേക്കൊക്കെ പോകുന്നതെന്ന്. അപ്പൊ അതിനൊരു ന്യായീകരണം, ജസ്റ്റിഫിക്കേഷൻ, അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ആൾക്കാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയും. സമാധി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ലല്ലോ, നമ്മളിതിന് അഡിക്റ്റായി പോയി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ സാമാന്യ ജനത്തിന് പിന്നെ മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയും, എന്താണ് സമാധി അത് എന്നൊക്കെ പറയുമ്പോൾ ഈ ആൾക്കാരും എന്ത് ചെയ്യും, ഇവരടുത്ത് ചെയ്യും. അവിടെ ഇതൊന്നും ഇഷ്ടം പോലെ കാണാം ഗംഗയുടെ തീരത്തൊക്കെ. ഈ അടുത്ത് വന്നിരുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്തു, ഇത് അടിക്കുമ്പോഴത്തേക്ക് ഇവനും സാറും എന്തുവാണെന്ന് തോന്നും. അപ്പം ഇവൻ പറയും ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് കഴിഞ്ഞാൽ എന്താവും, ശരിയായ സമാധിയാവും എന്ന് പറയും. അപ്പൊ ഈ പാവത്താൻ എന്ത് ചെയ്യും, യവനിത് കുറേശ്ശെ കഴിച്ചു തുടങ്ങും. കുറെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ യവനും ഒന്നും പിടികിട്ടത്തില്ല, അങ്ങനെ ഒരവസ്ഥയിലായിത്തീരുന്നത് അഡിക്റ്റായി കഴിഞ്ഞു. പിന്നെ എന്താണ് ഇതാണ് സമാധി എന്നു വിചാരിക്കും. അതിനപ്പുറം അതിനകത്ത് യാതൊരു കാര്യവും, അതെല്ലാം ഒരു ജസ്റ്റിഫിക്കേഷനാണ്. ഇന്നത്തെ മനുഷ്യരുടെ ഇടയിലുള്ള ജീവിതത്തിന് പറ്റിയ കാര്യമൊന്നുമല്ല ഇതൊന്നും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ദൗത്യം വേണം ജീവിതത്തിൽ, എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ദൗത്യം ഉണ്ടെങ്കിൽ ശരി. ഇതങ്ങനെയൊന്നുമില്ല, സാമ്പത്തികമായ വരുമാനമുണ്ട്, ജീവിതത്തിലൊന്നും ചെയ്യാനില്ല, ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അത് വേസ്റ്റാണ്, ജീവിതം വേസ്റ്റാണ്, അധികം ഞാനകത്തൊന്നും. പിന്നെ ഈ ഗുരുദേവന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ കഥകൾ കേൾക്കുന്നുണ്ട് ഗുരുദേവന്റെയൊക്കെ അടുത്ത് ഇങ്ങനെ കഞ്ചാവ് അടിക്കുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും. അപ്പോൾ ഈ സാധാരണ ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. ഇപ്പോൾ ഞാനും ഒരിക്കലും നടത്തിയിട്ടുണ്ടത് ചെറിയ രീതിയിൽ, ഞാൻ പണ്ട് ആയുർവേദം നടത്തിയിരുന്നു. അപ്പോൾ വളരെ ഒരു തരത്തിലും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ആദ്യം അവർ കൊടുക്കുന്ന മരുന്നെന്ന് പറയുന്ന ബ്രാൻഡിയിലാണ് കുറേശ്ശെ കൊടുക്കും. കുടിച്ചു കുടിച്ചവന് ഇവൻ അഡിക്റ്റായി, ഭ്രാന്തനെ പോലെ ആവും. അപ്പോൾ അവന് മരുന്ന് കൊടുക്കുന്ന ബ്രാൻഡിയിലാണ്. അപ്പോൾ ചെറിയ ഡോസിൽ ഇത് കൊടുക്കുക എന്ന് പറയുന്നത് അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പക്ഷേ ഡി അഡിക്ഷൻ ടെക്നിക്കായിരിക്കും ഗുരുദേവൻ ഉപയോഗിച്ചത്, അല്ലാതെ ഇവന്മാരെ ഇതിൽ നിന്ന് മാറ്റാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഇപ്പോൾ കഞ്ചാവൊക്കെ ഇഷ്ടമുള്ളവർ ചിലപ്പം പറയും ഗുരുദേവൻ എനിക്ക് തന്ന് വേണമെങ്കിൽ വലിച്ചെന്നും പറയും, അത് തന്നെ. പക്ഷേ ഡി അഡിക്ഷൻ സെൻ്ററിൽ അതാ ചെയ്യുന്നു, ആദ്യം അവരുടെ മരുന്നുകൾ കൊടുക്കുന്നത് മദ്യത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. കൊടുത്ത് കുറേശ്ശെ ആ മരുന്നിന്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യും, പിന്നെ ഇല്ലെങ്കിൽ അവൻ മദ്യം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കാണിക്കും. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഇവന് എഴുന്നേറ്റിക്കാൻ പറ്റില്ല, വിറയ്ക്കും, വിഭ്രാന്തി വരും. അപ്പോൾ കുറേശ്ശെ ഇത് കൊടുക്കും, അങ്ങനെ കൊടുത്ത് അതിലൂടെ മരുന്നും ചേർത്ത് കൊടുത്ത് അത് ഒരുപാട് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് മാറി വരുന്ന വലിയ പ്രയാസമാണ്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പൂർണ്ണമായും ഒരാൾ മാറുന്നത്, ചിലരെയൊക്കെ ഇങ്ങനെ പ്രയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രമാത്രം അത് വിജയം വരിക്കണമെങ്കിൽ അയാൾ സ്വയം വിചാരിക്കും, സ്വയം അയാളൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വിജയിക്കും, അല്ല പുറമേ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കൗൺസിലിംഗ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ആരെങ്കിലും അങ്ങനെ ഇവിടെ എന്താണ് ഒരു നരസിംഹസ്വാമി ഉണ്ടായിരുന്നു, ഈ ഒരു കഞ്ചാവ് അടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എന്താണ് ഡെയിലി ഒരു കാശിയാക്ക് കൊടുക്കുന്നവരും കഞ്ചാവ് ഇങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ശരിയായിരിക്കും, ചില ആൾക്കാരെയൊക്കെ അങ്ങനെ ശരിയാക്കാൻ ശ്രമിച്ചിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു എല്ലാ തരത്തിലുള്ള ലഹരിക്കും പിന്നെ എതിരായിരുന്നല്ലോ, മദ്യം കഴിക്കരുതെന്നല്ലേ പറയും. പക്ഷെ ഒരു ചികിത്സ എന്നുള്ളതിലേക്ക് വൈദ്യത്തിന്റെ ഭാഗമായി ഒരു പക്ഷെ അത് ഉപയോഗിച്ചിരുന്നിരിക്കുക, ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ. അതിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ആയുർവേദം നടത്തിയ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു മരുന്നുള്ള എന്നുള്ള നിലയ്ക്ക് അഡിക്റ്റായ ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെയൊക്കെ ആയിരിക്കും. അപ്പോ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? അപ്പോ ഈ സത്യത്വ ബുദ്ധി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ മനുഷ്യന് കടന്നു വരുന്ന അവൻ അറിയാതെയാണ്. അവന്റെ വിചാരം കൊണ്ട് അവൻ ബോധ്യപ്പെടുന്നത് എന്തൊക്കെ ബോധ്യപ്പെട്ടവർ ശരി, അതെല്ലാം എന്താണ് അവന്റെ ഉള്ളിലിരിക്കുന്ന അമൂർത്തങ്ങളായ ആശയങ്ങളാണ്. ആശയങ്ങൾ ദൃഢമാവുമ്പോൾ ആശയങ്ങൾ അവനെ സഹായിക്കും, സഹായിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ആശയങ്ങൾ അവനെ സഹായിക്കുമെങ്കിലും എന്തിനു സഹായിക്കും? ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അവന്റെ ആശയങ്ങൾ അവനെ സഹായിക്കും. പക്ഷെ അങ്ങനെ സഹായിക്കുമെന്ന് കരുതുമ്പോഴും അവിടെ മറ്റൊന്നു വയ്ക്കുന്നത് അവന്റെ എന്താണ് ജീൻ, അല്ലെങ്കിൽ അവന്റെ നേച്ചർ. നേരത്തെ പറഞ്ഞ സത്വന്റെ വിസ് തമസ് എന്നൊക്കെ പറഞ്ഞില്ലേ, നേച്ചർ എന്ന് പറയുന്ന ജീൻ എന്നാണ്. അല്ലെങ്കിൽ അവന്റെ സ്വഭാവം, അതില് ഏതിനാണോ വളരെ പ്രബലതയുള്ളത് അതിനാണ് പ്രാബല്യം കൂടുതലുണ്ടെങ്കിൽ പിന്നെ അത് അതനുസരിച്ച് പ്രവർത്തിക്കത്തുള്ളൂ. ഇവിടെ മുമ്പൊരു സ്വാമി ഉണ്ടായിരുന്നു, ആ സ്വാമി ഞാൻ എക്സ് സ്വാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സ്വാമി ഞാനുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ ശരിയാണോ? ഇപ്പൊ സ്വാമി എന്നോട് പറയും, സ്വാമി അത് പറയുന്നത് ഒരു ഗംഭീരമായ സ്വരത്തിൽ ഒരു ശൈലി സൗഹൃദം കൊണ്ട് പറയുന്നതാണ്, വളരെ സൗഹൃദമാണ്. ഒരു കാഞ്ഞിരം മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് ആപ്പിൾ അപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞു മനസ്സിലായോ? ഒരു കാഞ്ഞിരം മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് ആപ്പിൾ ചോദിക്കരുത്. ഇത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ പിന്നെ നമുക്ക് ആ ചർച്ച മുമ്പോട്ട് കൊണ്ടുകൊണ്ട് കാര്യമില്ല. മനസ്സിലായി എന്ന് വെച്ചാ അതാണ് നേച്ചർ. നേച്ചർ എന്ന് പറയുന്നതാണ് അത് ജീൻ. അതിന് അത് പ്രബലമാണെങ്കിൽ വിചാരം കൊണ്ടൊന്നും പറ്റില്ല. ആ ജീൻ അനുകൂലമാണെങ്കിൽ വിചാരം കൊണ്ട് ഈ പ്രകൃതിയെ ആയിട്ടൊരു ബാലൻസ് തന്നെ നിർത്താൻ പറ്റും, പ്രകൃതിയുടെ വലിയ പ്രലോഭനങ്ങളെ നേരിടാൻ പറ്റും. പഴയകാലത്ത് തന്നെ വാസന എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. വാസന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വാസന എന്നൊക്കെ പറഞ്ഞ ജീൻ ജനറ്റിക്കൽ സയൻസിനെ കുറിച്ചൊന്നും പണ്ട് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പഴയകാലത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് അറിവില്ലായ്മയുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ആധുനികമായ കാഴ്ചപ്പാടൊന്നും അറിയത്തില്ലേ. അത് ഏറ്റവും വലിയൊരു അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? പഴയകാലത്തെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്താണ്? ഒരിക്കലും നമുക്കിനി തിരുത്താൻ വയ്യാത്തൊരു അറിവില്ലായ്മ. എന്തായിരുന്നു? വലിയ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് നമ്മുടെ എല്ലാ ചിന്താഗതി. അതായത് നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് അറിവില്ലായ്മ. വൈദ്യശാസ്ത്രത്തിന് പോലും ആയുർവേദത്തിന് പോലും ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല. മനസ്സിന്റെ സ്ഥാനം ഹൃദയമാണെന്ന് പണ്ട് വിശ്വസിച്ചിരുന്നു. അത് വിശ്വാസമാണ്. ഈ തലച്ചോറെന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്ന ചോറ് പോലെ എന്തൊരു സാധനം അവിടെ ഇരിക്കുന്നു എന്നാണ്. പിന്നെ സർവ്വ കൺട്രോളും ഇരിക്കുന്ന എവിടെയാണ്? ബ്രെയിൻ. അതിനെ കുറിച്ച് അറിവില്ല. അത് ആധുനികമായാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അതിന് പകരം വെച്ച പല കാര്യങ്ങളുമുണ്ട്. അതാണ് വാസന, അത് ഇത് എന്നൊക്കെ പറയുന്നു. അന്ന് അതൊക്കെ മതിയായിരുന്നു, പക്ഷെ ഇന്ന് അതൊന്നും പോരാ. അത് തന്നെ വാസന എന്ന് പറഞ്ഞ പിന്നെ അതന്നെ അതന്നെ ഈ വാസന എന്ന് പറയുന്നതിനെ മെമ്മറി എന്ന് പറയാം. മനസ്സിലായി എന്ന് പറഞ്ഞു വെച്ചോ. വാസന മെമ്മറി രണ്ടാണ്. പിന്നെ തൽക്കാലം അങ്ങനെ കരുതിക്കോ മെമ്മറിയാണ്. അപ്പൊ മെമ്മറി എന്തിൽ നിന്നുണ്ടാകുന്നു? മെമ്മറി ഉണ്ടാകണോ? അതെങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യം വരും. അപ്പോ പഴയകാലത്ത് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്, ഓർമ്മ, സ്മൃതി. അപ്പൊ ഈ സ്മൃതി എവിടെ നിന്ന് വരുന്നു? കാരണം നമ്മൾ ആഗ്രഹിക്കാത്ത സ്മൃതികളൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ, മറക്കാൻ ശ്രമിക്കുന്ന ഓർക്കുന്നില്ല. അപ്പോ സ്മൃതികളെ വരെ നമുക്ക് നിയന്ത്രണമില്ല പലപ്പോഴും. അപ്പൊ ഇതെവിടുന്നാണ് വരുന്നത്? അപ്പോ ആ വരുന്നതിനെ മൊത്തത്തിൽ പറഞ്ഞാണ് സംസ്കാരം. ആ സംസ്കാരത്തിന്റെ ഒരു ഭാഗത്താണ് വാസന എന്ന് പറയുന്നത്. അതായത് സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് കൊണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരാശാനാണ്. ഫ്രോയിഡ് അത് പറഞ്ഞ കാലത്ത് സയൻസിന് യാതൊരു ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് ഒരു വികാസം പ്രാപിച്ച സമയമില്ല. ഫ്രോയിഡിന്റെ ശിഷ്യൻ തന്നെ ആണ് യുങ് എന്ന് പറയുന്നത്. യുങ് വന്നിട്ട് ഫ്രോയിഡിന്റെ ഈ തിയറികളെയൊക്കെ നിഷേധിച്ചു. ഇന്നത്തെ ന്യൂറോ സയൻസ് ഈ പറയുന്ന സബ് കോൺഷ്യസ് അൺകോൺഷ്യസിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇതൊക്കെ നമ്മൾ പറയുന്നത് പറഞ്ഞ ആൾക്കാരെ ധരിക്കും, നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇന്നങ്ങനെ ഒരു സംഗതിയെ ആരും അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ ന്യൂറോ സയൻസിലോ ഒന്നും പഴയ കാലത്ത് ഇതുപയോഗിച്ചിട്ടാണ് സൈക്യാട്രി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയത്. ഇന്നിപ്പോ സൈക്യാട്രി ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു ഒന്നും ഈ അൺകോൺഷ്യസ് പഴയ കാലത്തെ തെറാപ്പി. അപ്പോ ഈ തെറാപ്പി എന്ന് പറയുന്നതിന്റെ ആളായിരുന്നു ഫ്രോയിഡ്. പുള്ളിയുടെ ഈ തെറാപ്പി എല്ലാം ഇതിന്റെ ബേസിലാണ്, എന്താണ് സബ് കോൺഷ്യസ് അത് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. ഇന്ന് അത്തരത്തിലുള്ള തെറാപ്പി അല്ല ഇന്ന് സ്വീകരിക്കുന്നത്. ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം എന്താണ്, അത് കെമിക്കൽ ഇംബാലൻസ് ആയിട്ടാണ് കാണുന്നത് ബ്രെയിനിലുള്ള. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഓരോന്ന് ഡോപ്പമിൻ ആണെങ്കിൽ അതങ്ങനെയുള്ള ഓരോ മെഡിസിൻ കൊടുത്ത് അത് ബാലൻസ് ചെയ്യണം. എന്നുവെച്ചാൽ ഇന്ന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽ ഇംബാലൻസ് ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ രീതി. എന്നുവെച്ചാൽ ഇന്ന് ഈ പറയുന്ന സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ പഴയ കാലത്തൊക്കെ പഠിച്ച ചില പൊട്ട സ്വാമിമാരൊക്കെ ഇരുന്നുകൊണ്ട് ഇന്നും പറയും സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് എന്നൊക്കെ പറയും. അന്നും ഇന്ന് വിൽക്കുന്ന സാധനമല്ല. നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കണം. ഈ മാർക്കറ്റ് വിൽക്കാത്ത സാധനം കൊണ്ടിറക്കരുത്. ഇതൊക്കെ പഴയ മാർക്കറ്റ് ഇട്ടിരുന്ന കാര്യം. മാർക്കറ്റൊക്കെ 200 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ പോയി. അന്നത്തെ സ്വാമിമാരൊക്കെ പറഞ്ഞു ശരിയാ, അന്ന് അത്രയേ ഉള്ളൂ. ഇന്ന് ന്യൂറോ സയൻസ് ഇപ്പോൾ ഒരുപാട് വികാസം പ്രാപിച്ചു. ഇന്ന് അതൊന്നും പറയാനേ പാടില്ല. ഇന്ന് സംഗതിയൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. നീ പറയുന്ന പോലെ പഴയ കാലത്ത് പഠിച്ച ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ആയിരിക്കും അവിടെയൊക്കെ ഏതെങ്കിലും സ്വാമിമാർ പറഞ്ഞ് കേട്ടേ ഇരിക്കും. അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ആ അതിനൊന്നും യാതൊരു കാര്യമില്ല. കാരണം ഇതൊക്കെ ന്യൂറോ സയൻസ് ഒക്കെ എന്ന് പറയുന്നത് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളെപ്പോലെയുള്ളവർക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്, നമ്മളീ പറയുന്നതൊക്കെ പോപ്പുലർ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ജനറലായ ചില ഐഡിയകൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കണം. ഒന്നുകിൽ നമ്മളിതൊന്നും പറയാതിരിക്കുക, അതാണ് ബുദ്ധി. കാരണം നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കൊച്ചു പിള്ളേർ എന്ന് പറയും ഈ സ്വാമി എന്തബദ്ധം പറയും. ഇതൊക്കെ പണ്ടത്തെ ഏതോ കിതാബിനുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ പറയുന്ന ഇന്ന് പ്രോയിഡിനെയൊക്കെ പറയുന്നത് ഖുറാനും ബൈബിളും ഒക്കെ പറയും പോലെ ഉള്ളൂ, പുരാണങ്ങളൊക്കെ പറയും പോലെ ഉള്ളൂ. ഉണ്ടാകുന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അല്ല നിങ്ങൾക്ക് ഇനി അതെന്തെങ്കിലും പറയണമെങ്കിൽ ഇന്ന് നമുക്ക് എന്താണോ ആ അതൊക്കെ വെച്ച് പുള്ളി ഈ പിന്നെ ഇദ്ദേഹമേ ഫ്രോയിഡ് ഇദ്ദേഹം ഇത് അടിക്കുമായിരുന്നെന്നാ പറയുന്നത്. കഞ്ചാവ് ഇരുന്നും കൊണ്ട് ഇങ്ങനെ കസേര ഇരുന്നും കൊണ്ട് ഉണ്ടാക്കിയ തിയറികളാണ് ഇദ്ദേഹത്തിന്റെ തിയറികളെല്ലാം. ആം ചെയർ തിയറി എന്ന് പറയും. ഇരുന്നും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അവിടെ അന്ന് ഈ ന്യൂറോ സയൻസ് ഒന്നും അത്ര വികാസം പ്രാപിച്ചില്ല. ഇന്ന് കാലം മാറി, അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രസക്തിയൊന്നും ഇന്നില്ല. മനസ്സിലായി? അന്ന് പറഞ്ഞവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവർക്കതേ അറിയാമായിരുന്നു എന്ന് വിചാരിച്ച് ഇന്ന് നമ്മളത് പറയുന്നത് അബദ്ധമാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ ഇന്നത്തെ വിക്കിപീഡിയ നോക്കുക, അതിന്റെ ലേറ്റസ്റ്റ് വിവരങ്ങൾ കിട്ടും, അത് നോക്കി പഠിക്കണം. ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് വിവരങ്ങൾ കിട്ടും. അതിന് നമ്മളെ ശരിയും തെറ്റെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സാമർഥ്യം കൂടെ വേണം. അത് വെച്ച് പഠിക്കണം, അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ പഴയ കാര്യങ്ങൾക്കൊന്നും ഇന്ന് അതൊക്കെ ഡെയിലി ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ആ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. പിന്നെ അതിനെ കുറിച്ച് കൂടുതലങ്ങോട്ട് കടന്നു പോകാതിരിക്കുന്ന നമുക്ക് നല്ലത്. കാരണം അതൊക്കെ ഓരോരുത്തർ അവരൊരു ജീവിതം മുഴുവൻ ചെലവഴിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പിന്നെ പൊതുവായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറഞ്ഞു വന്നത്? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിഷയം മാറുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം അസത്യമാണെന്നറിഞ്ഞാലും അവിടെ എന്ത് വരും? ചിന്താപരമായി അറിഞ്ഞാലും അവിടെ സത്യബുദ്ധി വരും. സത്യബുദ്ധി വന്നു കഴിഞ്ഞാൽ ഒരുവന് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ ചിത്രം എന്ന് പറയുന്ന ഈ ഉദാഹരണത്തിലൂടെ ഇതെല്ലാം മനസ്സിലാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ചിത്രം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയക്കും. ചിത്രമാണെന്നറിഞ്ഞാൽ അല്ലേ ഭയക്കാതെയും ഇരിക്കാം. ചിത്രമാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഭയക്കാതിരിക്കുന്നത്. ചിത്രമാണെന്ന് അറിഞ്ഞിട്ടും ഭയക്കുന്നു. പ്രപഞ്ചത്തെ സംബന്ധിച്ചും അങ്ങനെയാണ് എന്നാണ് ഈ ഉദാഹരണം കൊണ്ട് സമർത്ഥിക്കുന്നത്.